അടുത്ത് കൃഷവിലേഖനി, വയലും മറ്റും കലപ്പ് ഉപയോഗിച്ച് ഉഴുന്നതാണ് പ്രധാനമായിട്ടും. ഒന്നാണ് കർഷകൻ എന്ന പേര് വന്നത്. കൃഷി, കർഷകൻ എല്ലാം ഇതിൽ നിന്നാണ്. കൃഷി അവിടെ ഗുണമൊന്നും വരുന്നില്ല. കൃഷതി അന്നുയോഗത്തിൽ കൃഷത്തെ നെട്ടിൽ വരുമ്പോൾ കൃഷി കൃഷി അഭ്യാസന ഒരു തിരുവരഹരാതി ശേഷം കൃഷി എന്നിടത്ത് എന്തുവരുന്നു സൂത്രം ചകർഷ. അടുത്ത് ഇത്തായോണ്ട് ഗുണം വരുന്നില്ല, അതുകൊണ്ട് ചകൃഷതുഹു കൃഷ എന്ന് പറയുന്ന സേട്ടോണ്ട് ശാന്തത്തിലേക്കാണ് കൃഷി കൃഷി കൃഷി കൃഷി കൃഷി കൃഷി ഏകാദശ അനിട്ടാണ്. അതുകൊണ്ട് എന്തോ ഇവിടെ നിത്യമായിട്ട് എട്ട് വരുന്നു. അപ്പോ ചകർഷിത ഗുണവും വരുന്നു, പിത്താണ്. ചക്രഷതുഹു ചകൃഷ ചകർഷ ചകൃഷിവ ചകൃഷി ആത്മീയത്തിൽ ഗുണം വരുന്നില്ല. ചകൃഷേ ചകൃഷാദേ ചകൃഷിരേ ചകൃഷിഷേ ചകൃഷാദേ ചകൃഷി ചകൃഷേ ചകൃഷി ഹേ ചകൃഷി ഹേ. അത് പഴയതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. നൊട്ടിൽ വരുമ്പോ കൃഷിത അനുട്ടായോണ്ടിട്ട് വരുന്നില്ല. കൃഷിതന്നിരിക്കും വരുന്നു. അനുദാത്തസ്യ ഋതുബദ്ധസ്യ അന്യതരസ്യ ഉപദേശ്യ അനുദാത്തയോധ ഋതുബദ്ധ യ ഋതുബദ്ധ തസ്യ അം മാ സ്യാത് ജലാദുവാകിരി. വിത്തുകളിൽ വരത്തില്ല, ജലാദിയായിരിക്കും. അമ്മരുന്നു ഇവിടെ കൃഷിധാതു ഉപദേശത്തിൽ അനുദാത്തമാണ്. പിന്നെ ഋതുപത പ്രകാര ഉപതയിലുണ്ട്. പക്ഷെ അമ്മ അമ്മരുന്നു ജലാതു അഗിതി. ഇവിടെ അനുദാത്തം എന്ന് പറഞ്ഞാൽ ചിലർക്ക് സംശയം തോന്നും. അനുദാത്തം ആണെങ്കിൽ പിന്നെ എങ്ങനെ ഉപയോഗതിയാവും? അനുദാത്ത അംഗിത ആത്മീയതി എങ്ങനെ ഉപയോഗതിയായത്? പിന്നെ അനുദാത്തം എന്ന് പറയുന്ന സ്വരിതഞ്ഞിത്താണെങ്കിൽ പിന്നെ അനുദാത്തം എന്ന് ഇങ്ങനെ പറഞ്ഞു. സിമ്പിളാണ് സമാധാനം, വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പറയേണ്ടിയിരുന്നെന്ന് ആർക്കും തോന്നരുത്, അത്രയും സിമ്പിളാണ്. എന്തുകൊണ്ട് പിന്നെ പറഞ്ഞു അങ്ങനെ? ഉപദേശവും അനുദാത്തവും എന്ന് പറഞ്ഞില്ലേ? അതായത് അനുദാത്ത ഇത്തെന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടോ? അനുദാത്തം എന്ന് പറഞ്ഞുള്ളത് കൃഷധാതുവിലെ അവസാനത്തെ അകാരം എന്താണ്? സ്വരിതം. സ്വരത്തെ ഇത്തായി അത് ലോപിച്ചു. പിന്നെ ശേഷിക്കുന്നതാണ് കൃഷി. അതിലൊരു ഋകാരം ഉണ്ടാകും, എന്താണ്? അനുദാത്തമാണ്. അത് അനുദാത്ത ഇത്ത് അപ്പൊ ഇതിന്റെ രണ്ട് സ്വരങ്ങളുണ്ട്, ഒന്ന് സ്വരിത ഇത്തായി ഉപയോഗിച്ചു, മറ്റൊന്ന് അനുദാത്തമാണത് ഇത്തല്ല. എന്തുകൊണ്ട് ഇത്തല്ല? ഉപദേശനാസീത്ത്, അനുനാസികമായാലും എന്താവൂ, ഇത്താവത്തുള്ളൂ. അപ്പൊ കൃഷയിലെ അകാരം എന്ന് പറയുന്നത് അത് സ്വരിതവുമാണ് അനുനാസികവുമാണ്, അതുകൊണ്ട് ഇത്തായിപ്പോയി. അസ്യം കൃഷിയിലെ അകാരം എന്ന് പറയുന്നത് അനുനാസികമല്ല, ഉദാത്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞു ഉപദേശ അനുദാത്തോ ഏകൃതുപത തസ്യ അം വാസ്യ. കൃഷി അമ്മ എന്ന് വരുമ്പം അമ്മ എന്ത് വരും? മിതച്ചോ അന്ത്യാത്ര ഇവിടെ വരും ഋതുവിന്റെ പരത്തിൽ ഷകാരത്തിന്റെ പൂർവ്വത്തിൽ. അപ്പൊ കൃ ആ കൃത് ക്രഷ്, ഇതിൽ നിന്നാണ് ക്രഷ് ഉണ്ടായത്. ക്രഷ് ക്രഷ് കേട്ടിട്ടുണ്ട്, ക്രഷ്. അപ്പോ ഈ അമ്മ അന്യതരസ്യം വികല്പമായി വരുന്ന പക്ഷത്തിലെല്ലാം എന്തുവരും? ക്രഷ് എന്ന് പറയുന്നത് ക്രഷാവും, ക്രഷ്. പരത്തിലെന്തിരിക്കുന്നു ട, ഇപ്പൊ എന്തുവരുന്നു ഷ്ടുത്വമെന്ന് ക്രഷ്ട, ക്രഷ്ട, ക്രഷ്ട, ഇത് വരാത്ത പക്ഷത്തിൽ കൃഷി താന്നിരിക്കുന്നു. പിന്നെന്താ വരാനുള്ളത്? പുകന്തല വശം ഗുണം വന്നു കഴിഞ്ഞാൽ ക്രഷ് അല്ല പിന്നെയോ കർഷ്, കർഷ്ടാഷ്ടത്വം, കഷ്ട, കഷ്ടാരോ കഷ്ടാരോ, കഷ്ടാസി കഷ്ടാസ, കഷ്ടാസ്മി കഷ്ടാസ, കഷ്ടാസ കഷ്ടാസി. എട്ടിലും ആ കിത്താണ് ജലാദിയാണ്, എട്ട് വരുന്നില്ല, അതുകൊണ്ട് ജലാദിയായി. അമ്മരുമ്പോ ക്രഷ്, കർഷല്ല ക്രഷ്. സ്യ എന്തുവരുന്നു? ഷഡൂക്കസി ഷത്തും ക്രക്ഷ്യതി, ക്രക്ഷ്യത, ക്രക്ഷ്യതി. അമ്മരാത്ത വർഷത്തിൽ കർക്ഷ്യതി, ലോട്ടിൽ വരുമ്പം കൃഷാതി എന്ന് പറയുന്നത് എന്താവും? കൃഷത്തു കൃഷതാം അടുത്ത് കൃഷ്യ അത് ഗുണം വരുന്നില്ല, എന്തുകൊണ്ട്? അമ്മും വരുന്നില്ല, എന്തുകൊണ്ട്? അത് മാത്രമാണോ? ചെല്ലണ്ട, ചെല്ലണ്ട, യാ ചെല്ലിപ്പെടുന്നു. അയ്യോ എന്നെ കൂടെ കുഴപ്പിക്കരുതേ, ഇത്ര ഉറപ്പിച്ചു പറഞ്ഞ ഞാനും വിശ്വസിച്ചു. കൃഷിയാത് Yeah. കൃഷ് സിയുട്ട് സുട്ട് താന്നിരിക്കുന്നിടത്തെ സൂത്രം വരുന്നു ലിംഗ്സിച്ചാവ് ആത്മനേപദേഷു കിത്തായി. അപ്പൊ അമ്മരുവോ കിത്തായി കഴിഞ്ഞ അമ്പരത്തില്ല. കൃഷ്ടോക്കസി ഷത്തും വരുമ്പോ എന്തുവരുന്നു കക്ഷിഷ്ട അടുത്ത ലുങ്ങിൽ വരുമ്പോ പറയുന്നു വാർത്തികം സ്പൃശ കൃഷ തൃപ ദൃപാം ചിലേശിജുവ വാച്യഹ. സ്പൃശ് ആമൃശനെ മൃശ് വിമൃശതി ആമർശനെ സ്പൃശ് സ്പർശനെ കൃഷ് വിലേഖനെ തൃപ് തർപ്പതി പ്രീണനെ ദൃപ് ദർപ്പേ. ഈ ഇത്രയും ധാതുക്കൾ നിന്ന് ചിലീക്ക് സിച്ച് വികല്പമായിട്ട് വരും. കൃഷ് വന്നു. ഇപ്പൊ പരസ്യത്തിൽ ആ കൃഷ് ചിലീക്ക് എന്ത് വന്നു സിച്ച് വികല്പമായിട്ട് വന്നു. അപ്പൊ ആ കൃഷ് സിച്ച് ഇട്ട് വരുന്നില്ല എന്തുകൊണ്ട് അനിട്ടായതുകൊണ്ട് പരത്തില് തുകയാണ് അതിന് അപ്രക്തമായി ഇട്ട് വന്നു. ആ കൃഷ് എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു ആ കൃഷ് എന്നിരിക്കുന്നിടത്ത് ഇത് പരസ്യം ആ കൃഷ് എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു ആണോ അനുദാത്തസ്യച്ചാര അമ്മന്ന് കഴിഞ്ഞാൽ ആ കൃഷ്ണത്ത് ആ ക്രഷ് ആ കൃഷ്ണിരിക്കുന്നിടത്ത് ഏത് വരുന്നു വധവൃജഹാനന്ദസ്യ അക്രാഷ് ക്രാഷായി. എന്തായി ആ ക്രാഷ് ആ ക്രാഷ് ഷകാരത്തിന് കാവുന്നു അക്രാക് പകാരത്തിൽ സ്വിച്ചിലെ വികല്പമായി ഒന്ന് സ്വിച്ചിരിക്കുന്നു അതിന് ഷത്ത് വന്നു അക്രാക്ഷി. അതായത് ബ്രസ്യോരോപദയോ രമ അനന്താത്വസ്യ അന്യസ്യം പ്രകാരം അമ്മ വന്നതിന് ശേഷം എണ്ണു വന്നതിന് ശേഷം അവിടെ വരുന്ന ആകാരത്തിന് അമ്മിലെ ആകാരത്തിന് വൃദ്ധി വരുന്നു. അക്രാക്ഷി എന്ന് വരുന്നു മതവ്രജാനന്ദസ്യ. അപ്പോ എല്ലായിടത്തും എന്തോരും അമ്മ വന്നു വൃദ്ധി വന്നു അക്രാഷ് അവിടെ സിച്ചു വരുന്നു. താമസിക്കുമ്പോ എന്ത് വരുന്നു ജലജോലി ഷ്ടുത്വം എന്നാൽ അക്രാഷ്ഠാം അക്രാഷ് തരത്തിൽ സിച്ച് ഓസ്. അപ്പോ ഷഡോക്കസി അക്രാക്ഷു അക്രാഷ് സിച്ച് ഈട്ട് അക്രാഷി അക്രാഷ്ടം എന്തു വന്നു അക്രാഷ്ട അക്രാഷം അക്രാഷ്വക്രാഷ് ഇത് സിച്ച് വരുന്ന പക്ഷത്തിൽ അക്രാഷ് പരത്തിൽ എന്ത് വരുന്നു അക്രാഷ് പരത്തിൽ എന്ത് വരുന്നു അക്രാഷ് പരത്തില് സിച്ച് അതിന്റെ പരത്തില് അമ്മ. അപ്പോ ഷഡോക്കസി അക്രാക്ഷ അക്രാക്ഷ വ അക്രാക്ഷ അക്രാക്ഷ ക്ഷവര് അക്രാക്ഷവ അമ്മരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? സിച്ച് വാവാച്ച എന്ന് പറഞ്ഞു അത് വന്നു. സിച്ച് വരാത്ത പക്ഷത്തിൽ അമ്മ വന്നു. ഇനി അമ്മ വരാത്ത പക്ഷം, സിച്ചുള്ളപ്പോ തന്നെ അമ്മ വരാത്ത പക്ഷം. ആ കൃഷ് സിച്ച് അമ്മ വന്നെങ്കിൽ പിന്നെ എന്തുവരും? പദവൃജാനന്ദ അകാർ ഷ് പരത്തിൽ സിച്ച്. അപ്പൊ എന്തുവരും? അകാർക്ഷീ ആകാർ അകാർഷ്ഠാം അകാർക്ഷീ അകാർഷ്ഠം അകാർഷ് അകാർഷ് സിച്ച് ധ്വം സിച്ചുണ്ടോന്ന് വന്നു. അപ്പൊ ആ സിച്ചില്ല, പിന്നോട് എന്താണ് സിച്ച് ലോ സിച്ച് സിച്ച് ലോപിച്ച്. അപ്പൊ എന്തുവരുന്നു? അകാർഷ്ഠ അകാർക്ഷ് അകാർഷം അകാർഷ അകാർഷ ഇവിടെ അമ്മന്നില്ല, സിച്ചുണ്ട്. ഇനി സിച്ച് ഇല്ലാത്ത വർഷം ആ കൃ ഷ് അവിടെ എന്തുവരുന്നു? ശല ഇഗുപദാദ് അനുഡഹ സ. ഇത് ശല ഉണ്ട്, ഇഗുപദാദാണ്, അനുട്ടാണ്. സ വന്നു കഴിഞ്ഞാൽ എന്ത് ശേഷിക്കും? ആ കൃഷ് സ ത് ആ കൃഷ് സ അകൃക്ഷത്. അപ്പൊ എല്ലായിടത്തും സകാരം വരുത്തി വന്നു കഴിഞ്ഞാൽ എന്തോരും? കാവരും ആകൃക് സുപരവിരിക്കുന്നു. അതിന്റെ പരത്തിൽ എന്ത് വന്നു? സ വന്നു. സ അപ്പൊ എന്തുവരുന്നു? ആകൃഷുക്കായി പരത്തി സാവുന്നു. അകൃക്ഷ സാവുന്നപ്പൊ അകൃക്ഷ താം താം തന്നെ പരസ്യോതമാണല്ലോ. അകൃക്ഷതാം അകൃക്ഷ എന്തുവരുന്നു? ഊരു ഊ എങ്ങനെ വരുന്നത്? അകൃക്ഷ ഊ വരേണ്ട ഏത് സൂത്രമാണ്? അത് വരും ഇവിടെ ഇല്ല, സ്വിച്ചുണ്ടെങ്കിലേ. അതുകൊണ്ട് എന്തുവരുന്നു? അകൃക്ഷ ജി എന്നിടത്ത് എന്ത് വരുന്നു? ജോ എന്ത് വരുന്നു? അകൃക്ഷ അതുകൂടെ അകൃക്ഷ അകൃക്ഷ അകൃക്ഷ അന്തി എന്നിരിക്കുന്നു. ഇത് ചെയ്യാറിൽ ചോദിച്ചു അകൃക്ഷ അകൃക്ഷത അകൃക്ഷ അൻ വന്നു കഴിഞ്ഞാൽ സസ്യാജി വരത്തില്ലേ? എന്താണ്? ആ അത് ആത്മനിയോഗത്തിന് വരത്തുന്നു. എന്താണ് എന്റെ വൃത്തി? ആ അജാതു തങ്ങിന് മാത്രമേ അത് വരത്തൂ. ഇവിടെ ആകുമ്പോ അത് വരത്തില്ല. അതുകൊണ്ട് അടുത്ത് ആത്മനിയോഗം വരുമ്പോ എന്തുവരും? അത് അവിടെ പ്രവർത്തിക്കും സസ്യാജി. ഇവിടെ വരുന്നില്ല. അകൃക്ഷൻ അടുത്ത് അകൃക്ഷ പരത്തിൽ എന്തുവരുന്നു? മധ്യവിഷേകോനത്തിൽ അപ്പൊ എന്തുവരുന്നു? അകൃക്ഷ സി അകൃക്ഷ അവിടെ എന്തുവരുന്നു? ആ അകൃക്ഷ അകൃക്ഷ പരത്തിൽ അകൃക്ഷതം അകൃക്ഷ ത അകൃഷ പരത്തിലെന്തിരിക്കുന്നു, സസ്യാജി വരുമോ? അപ്പൊ അകക്ഷം, അപ്പൊ അവിടെ അകക്ഷം വന്നിരിക്കുന്നിടത്ത് തോന്നുന്നു അമ്മിപ്പോണം. അകൃക്ഷവാ അകക്ഷം മകാന്നിരിക്കുന്നിടത്ത് എന്തോരും മാ എന്നിടത്ത് അകക്ഷവാ അകക്ഷമ. അപ്പൊ മൂന്ന് രൂപം വന്നു. അപ്പോ സ്വിച്ച് വന്നപ്പോ അമ്മ വരുന്നതും വരാത്തതും, പിന്നെ ശല വന്നപ്പോൾ മൂന്ന് രൂപം. ഇനി ആത്മനിയോഗത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ശ്ലേ സ്വിച്ച് വാ വെച്ചു. അപ്പൊ പരസ്യയോഗമൊന്നും ആത്മനിയോഗമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ആത്മനിയോഗത്തിൽ ആ കൃഷ് എന്ത് വരുന്നു? ലിംഗ് സ്വിച്ച് ആ ആത്മനിയോഗത്തേഷു. സ്വിച്ചിന് എന്ത് സംഭവിക്കും? അപ്പൊ ലിംഗ് സ്വിച്ച് ആത്മനിയോഗേഷു വരുമോ? സ്വിച്ച് ലോഹിച്ചില്ലേ? എന്താണ് ഏത് കിത്തായി? സ്വിച്ച് ലോപിച്ചു പോയില്ലേ? പിന്നെ ആ ക്രേഷ് സ് താന്നിരിക്കുമ്പോ സ്വിച്ച് അവിടെ ഇരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ കിത്താവും? അത് മുന്നിലും പിന്നിലും എന്ത് കാര്യമായിരിക്കുന്നു? ലോകം വരും. ലോകം വന്നു കഴിഞ്ഞാൽ എന്താണ്? പൂർവ്വത്തിൽ എന്ത് വരും? അമ്മ എന്ന് പറയുന്നു അംഗകാര്യമാണോ? സ്വിച്ച് എന്ന് പറയുന്ന കിത്തായി കഴിഞ്ഞാല് അകിത്തിൽ അമ്മ വരുമോ? അപ്പൊ പിന്നെ എങ്ങനെ വരും ഇവിടെ? അത് തന്നെ സ്വിച്ച് കിത്താക്കുന്ന സൂത്രം ഏതാണോ? ലിംഗ് സ്വിച്ച് ആവും, ആത്മനിഷം എന്തായാലും കിത്താവും. കിത്താക്കഴിഞ്ഞാൽ പൂർവ്വത്തിൽ അമ്മ വരില്ല. പരിശോധന കഴിഞ്ഞ് ആ ക്രേഷ് സ്വിച്ച് താന്നിരിക്കുകയാണ്. ഇവിടെ അമ്മ വരും ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് കിത്ത്. അത് ചോദിക്കുന്ന സ്വിച്ച് ലോപിച്ചു പോയില്ലേ എന്നുള്ളതാണ്. എന്തുകൊണ്ട് പ്രത്യേക പ്രത്യക്ഷം മാനിച്ചു കഴിഞ്ഞാൽ എന്താ? പ്രത്യേക പ്രത്യക്ഷം മാനിച്ചു കഴിഞ്ഞാൽ അംഗകാര്യം വരുമെന്ന വരില്ലെന്നാ? വരുമെന്നാണ്. അഭിനാഥ മാനിച്ചു കഴിഞ്ഞാൽ ആ ഇവിടെ പൂർവ്വത്രാസിദ്ധം വരും. ഇവിടെ പൂർവ്വത്രാസിദ്ധം വരും. അപ്പൊ എന്തുവരുന്നു? സ്വിച്ച് ലോപിച്ചത് അനദാത്ത സ്ഥിരത്ത് ബുദ്ധസ്യ സൂത്രത്തിന് അസിദ്ധമാണ്. അതുകൊണ്ട് പരത്തിൽ കീത്തുണ്ട്. കീത്തുള്ളതുകൊണ്ട് അമ്മ വരില്ല. പൂർവ്വത്രാസിദ്ധം വന്നു. അപ്പൊ ആ ക്രേഷ് സ്വിച്ച് ലോപിച്ചിട്ട് എന്തുവരുന്നു? അകൃഷ്ട അകൃഷ്ട ആകൃഷ് സ്വിച്ച് ആതാം. അല്ല, ഇതില് പിന്നെ ആ സ്വിച്ച് വരുന്ന പക്ഷമാണ് ആദ്യം. ആകൃഷ് സ്വിച്ച് ആതാം. അവിടെ എന്തൊരു അകൃക്ഷാതാം. ക്രേഷ് സ്വിച്ച് പരത്തിൽ ജീക്ക് എന്തോരു ജോ എന്തോരു പിന്നെ അന്നതാ. അപ്പോ എന്തോരുന്നു? ആ ക്രക്ഷ് അത. അടുത്ത് ആ ക്രേഷ് സ്വിച്ച് എന്തോരുന്നു? അകൃഷ്ട ആ ക്രേഷ് അതാ ഇട്ടുണ്ടോ? അപ്പൊ എന്തോരുന്നു? അഗ്ര ക്ഷാധാം ആകൃഷ് സ്വിച്ച് ആക്രേഷിച്ച് ധ്വം ദ്വിജസകാരം ലഭിച്ചു. ആക്രേഷ്വം ഷ്ടുത്വം ഷ്ടുത്വം എന്ന് പറഞ്ഞാൽ അടുത്ത എന്തോ വരും ജലാഞ്ചി. അപ്പൊ എന്ത് വരുന്നു ആക്ര അപ്പൊ എന്ത് വരുന്നു അക്രധ്വം അക്രധ്വം അക്രധ്വം രണ്ടെവിടുന്ന് വരും? ഏത് അജര് ഏത് ജരി ഏത് സവർണം? ആക്രേഷ് ഷകാരത്തിനാണ് എന്ത് വന്നത്? ഡാ വന്നത്. സ്വിച്ച് പോയി. ആക്രേഷ് സ്വിച്ച് ധ്വം വന്നു. സ്വിച്ച് പോയാൽ പിന്നെ എന്തുവരും? ആക്രേഷ് ധ്വം ഷും ധ്വമ്മേ ഉള്ളൂ. ധ്വമ്മന് ഷ്ടുത്വം വന്നു, ഡ് വന്നു. പൂർവ്വത്തിലെ ഷകാരത്തിന് ഡാ വന്നു. ആക്രേഡ്വം ജരോജരി എവിടെയാ? ജരോജരി എങ്ങനെയാ വരുന്നത്? സൂത്രം വൃത്തി എന്താണ് അതിന്റെ? ജലപരസ്യ ജരോലോപസ്യ സവർണേ ജരി എല്ലാം ഉണ്ടോ അവിടെ? എന്താ വൃത്തി അറിയാത്ത എന്റെ കുഴപ്പമാണ്. ഇവിടെ ജെല്ലിന്റെ പരത്തിലില്ല. ഡായുടെ പരത്തിൽ ഡായുണ്ട്, പക്ഷെ അത് ജെല്ലിന്റെ പരത്തിലല്ല. പൂർവ്വത്തിൽ എന്തിരിക്കുന്നു? എറ് കൃ ഡം. ആ ഡായുടെ പൂർവ്വത്തിലൊരു ജെല്ല് ഇരുന്നാലേ എന്ത് വരും? ഡാക്ക് ലോകം വരത്തുള്ളൂ. അത് വരുന്നില്ല. ഇപ്പൊ എന്ത് വരുന്നു? ആ കൃ സ്വിച്ച് പരത്തിൽ എന്ത് വരുന്നു? ഉത്തുഷേകവനത്തില്. അപ്പൊ എങ്ങനെ വരുന്നു? അകൃക്ഷി അകൃക്ഷ് വഹി അക്ഷ. ഈ സ്വിച്ച് വരുന്ന പക്ഷം, ഇനി സ്വിച്ച് വരാത്ത പക്ഷം എന്താണ്? ആകൃഷ് ഏത് വരുന്നു? സൂത്രം ശല യുദാലക്സാവുന്നു. ആകൃഷ് അവിടെ കിത്തായുണ്ട്, പൂർവ്വത്തിൽ അമ്മ വരില്ല. അപ്പൊ ആക്രേഷ് സഡോക്ക ശിഷത്വം വരുമ്പോ അകൃക്ഷത ആക്രക്ഷ ആതാന്നിരിക്കുന്നിടത്ത് സസ്യാജി ആക്രക്ഷയിലെ അകാരം ആക്രേഷ സ അത് അകൃക്ഷന്നായി പരത്തിൽ ആതാം അകൃഷയിൽ ആകാരം ലോപിച്ചു. അതുകൊണ്ട് എന്തോരും അകൃക്ഷാത. ഈ ആകാരം ലോപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആത്വ അംഗിത്ത വരും. ഇതെങ്ങനെ അംഗിത്താവുന്നത്? എവിടെ ഏതാ അംഗിത്ത്? ലുങ്ങാണോ അംഗിത്ത്? എങ്ങനെ വരും? ലുങ്ങാണോ? എങ്ങനെയാണോ അംഗിത്താവുന്നത്? പിന്നെ അങ്ങനെങ്കിൽ ലട്ടിൽ എങ്ങനെയാ അത് ഇങ്ങിത്തായി? ആതാവുന്നോടത്ത് ഇത് ലുങ്ങ ആർദാതുമല്ലേ? അന്നേ ആ സ്വിച്ച് ആർദാതു സ്വിച്ച് ആർദാതു പരത്തിട്ടിരിക്കുന്ന എന്താണ്? എന്തുകൊണ്ട്? സർവധാതുവും സർവധാതുവും ഹബിത് സർവധാതുവും ഗിത്വത്ത് മനസ്സിലാകുന്നുണ്ടോ എല്ലാവരും? അപ്പൊ സസ്യാജി വരും. അല്ലെങ്കിൽ എന്തുവരും? മാധവംഗിത വന്നിട്ട് രൂപം എങ്ങനെ വരും? അകൃക്ഷേതാം എന്ന് വന്നിട്ട്. അപ്പൊ അകൃക്ഷാതാം ആ കൃക്ഷാത്രയും വരും. പരത്ത് ജീവിക്കുമ്പോ സൂത്രം വരുന്നു വരോ അനത്തഹ കൂടെ ആകാരം ഉണ്ടോ ഇല്ലയോ? അപ്പൊ പിന്നെ എങ്ങനെ വരും അത്? അത്ത എങ്ങനെ വരും? അകാരം ഇരിക്കും എങ്ങനെ വരും? ആത്മനിവേഷത. അപ്പൊ എന്തുവരും? ശരി ജോ അന്ത വന്നു. അകൃക്ഷ അന്താന്നിരിക്കുമ്പോ എന്തുവരും? ആണോ ചസ്യാചി അകാരം ലഭിക്കും. അപ്പൊ എന്തുവരും? അകൃക്ഷ അന്ത അകൃക്ഷന്ത എന്ന് വരും. ഇവിടെ ആത്മനിവേദേശത് വരാൻ പറ്റില്ല. പക്ഷെ ജോന്ത വന്നതിന് ശേഷം പൂർവ്വത്തിൽ അകാരം ലോപിച്ചു കഴിഞ്ഞാൽ അവിടെ അകാരം ഇല്ല. പക്ഷെ ആദ്യം എന്തുവരും? ജോന്ത വരും. വന്നിട്ട് സസ്യാജി പ്രകാരം അകാരം ലോപിച്ചു. അപ്പൊ അകൃക്ഷന്ത, അടുത്തത് ആകൃക്ഷ പരത്തിൽ അകൃക്ഷ അകൃക്ഷ ആധാം സസ്യാജി അകൃക്ഷാധാം അകൃക്ഷ ധ്വം അകൃക്ഷ ധ്വം അടുത്തിച്ച് വരത്തില്ലേ? എന്തുകൊണ്ട്? ആ സ വന്നു അകൃക്ഷധ്വം അകൃക്ഷ ഈ ഇരിക്കുമ്പോ എന്തുവരുന്നു? സസ്യാജി അകാരം ലോഹിക്കുന്നു. അജാതി പരത്തിൽ വരുമ്പോഴെല്ലാം എന്തുവരും? സസ്യാജി അകൃക്ഷി അകൃക്ഷവഹി എന്നുള്ളത് അകൃക്ഷാവഹി സസ്യാജി വരുമോ? എന്തുകൊണ്ട്? അജാതി അകൃക്ഷാവഹി അകൃക്ഷം തീർന്നു. പിന്നെ എന്തു പറയുന്നു? ഇനി എന്തെങ്കിലും ഉണ്ടോ? ആ ലിംഗമുള്ളൂ, ഇതിലൊന്നുമില്ലല്ലോ. ആശ്വാസമായി. ലിംഗം വരുമ്പോ എന്തു പറയുന്നു? ആകൃഷ്യ അവിടെ എന്തു പറയുന്നു? ബ്രസ്തോരോ ഉദയോരം ജലാതു അഗതിയാണ്. അമ്മന്ന് കഴിഞ്ഞാൽ എന്തുവരും? കൃഷ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ക്രഷ്യതാം അക്രഷ്യത അക്രക്ഷിതാം വരാത്ത പക്ഷത്തിൽ ഏത് അമ്മു വരാത്ത പക്ഷത്തിൽ കൃഷ് എന്തായി മാറി? അകർഷ്യത് അകർക്ഷിത അകർക്ഷിതാം അകർഷീനല്ല അകർക്ഷ്യ അവിടെ ഒരു ക്ഷണ്ട് അകർക്ഷ്യ അകർക്ഷിതാം അകർക്ഷിൻ അത് അവിടെ ചൊല്ലുന്നിടത്ത് ചെല്ലാൻ ക്ഷമ വേണം, എന്നാലെ ചെല്ലാൻ പറ്റൂ. രക്ഷ അവിടെ ഇരിപ്പുണ്ട്. അകർക്ഷ്യ അകർക്ഷിതാം അകർക്ഷിൻ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അകർഷിയത് അകർഷിയത് അകർഷിയത് ഇങ്ങനെ അകർക്ഷ്യത് അകർക്ഷ്യതാം അകർക്ഷിൻ അകർക്ഷ്യ അകർക്ഷ്യത്വം അകർക്ഷ്യ അകർക്ഷ്യം അകർക്ഷ്യ. പിന്നെ ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? ആദ്യം അമ്മരുന്നു അനുദാത്തസ്യചേർത്ത് ബുദ്ധസ്യ അമ്മന്ന് കഴിഞ്ഞാൽ അവിടെ ക്രഷായി. കർഷല്ല ക്രഷ് അക്രക്ഷത അക്രക്ഷിതാം ഇങ്ങനെ ഇങ്ങനെ അക്രക്ഷത അക്രക്ഷേത അക്രക്ഷത അക്രക്ഷി അക്രക്ഷ്യാവഹി മറിച്ച് അക്രക്ഷത അക്രക്ഷേത അക്രക്ഷന്ത അടുത്തു വരുന്ന മില സംഗമേ കൂടിച്ചേരുക എന്നുള്ളത് അത് എളുപ്പമാണ്. മിലത്തി മിലത്തി ലാന്തത്തിൽ ഏത് ചേട്ടോ അനട്ടോ ഇത്? അപ്പൊ എന്തിരുന്നു? മിമേലിത മിമിലതുഹു മിമില മിമേല മിമിലിവ മിമില പിന്നെ ഏതാണ്? ലുട്ട്. സിമ്പിളാണ്. ഗുണം വരുന്നു സൂത്രം മേലിത ഇട്ടുമുണ്ട്. മേലിത മേലിത അടുത്ത് മേലിഷ്യതി ഇവിടെ കിത്ത് വരുമോ? ലംഘിച്ച ആത്മനിവേദേഷു ഇക്കുണ്ടല്ലോ, കിത്ത് വരുന്നില്ല. എന്തുകൊണ്ട്? ഇക് സമീപം ഒക്കെ ഒത്തു വരുന്നുണ്ട്. ഒന്ന് മാത്രം ഒത്തു വരുന്നില്ല. ഏതാണോ? ഒരേ ഒരു കാര്യം. അതുകൊണ്ട് കിത്ത് വരുന്നില്ല. ജലാതിയില്ല. സേട്ട് ധാതു ഇട്ട് വന്നു, കിത്ത് വരുന്നില്ല. ഗുണം വന്നു. മേലിശിഷ്ട മേലിശിഷ്ട അസ്ഥ മേലുശീര മേലുശിഷ്ട നിങ്ങൾ വരുമ്പോഴും എന്ത് വരുന്നു? ആ ഗുണം വരും. ആ മതപ്രചാരം തീർച്ചയായ വൃത്തി വരേണ്ടാണ്, പക്ഷെ വരത്തില്ല. എന്തുകൊണ്ട്? നീട്ടി. അതുകൊണ്ട് ആ മേദീത് ആ മേലിഷ്ഠാം അമേലിഷു പത്മനേവത്തി ആ മേലിഷ്ഠ ഒന്നും വരാനില്ല അവിടെ. അമേലിഷത അമേലിഷ്ഠ അമേലിഷാത അമേലി അമേലിധ്വം അമേലിധ്വം എന്ന് പറയും. ആ മേല് പരത്തിലിട്ട് അപ്പൊ ല് എന്ന് പറയുന്നത് എണ്ണിപ്പെടുന്നുണ്ടോ? ഹായ വാരാട്ട് ലണ്ണ് അതിന്റെ പരത്തിൽ എന്തോന്നു? അപ്പൊ രണ്ടു നൂമ്പരം അമേലഡ്വം നിധ്വം ഇവരുടെ ലണ്ണ് അവിടെ വീണ്ടും ഒരു എണ്ണ വെച്ചല്ലോ. അപ്പോ എണ്ണിൽ എണ്ണ പ്രത്യാഹാരത്തിൽ എണ്ണ പ്രത്യാഹാരത്തിൽ ഈ ല് വരെയുള്ളതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വെച്ചത്. അതിന്റെ പ്രയോജനം എങ്ങനെയുള്ള സ്ഥലത്താ വരുന്നത്? വാഷേട്ട പോലുള്ള സ്ഥലം. എന്നാ പറയാ ഇട്ട് പിണ്ണെന്ന് പറയുന്നുണ്ട്. രണ്ടാമതൊരു ണകാരം കൂടെ വെച്ചത് കൊണ്ട് ഈ ലകാരത്തെ എടുത്തിട്ട് പരത്തിൽ വെൽപ്പായിട്ട് തത്വം വിരിക്കാം. അതാണ് അതിന്റെ പ്രയോജനം. എല്ലാ സ്ഥലത്തും അത്രയുമാണ്. അത്രയുമാണ് പരേണ നകാരേണ. എവിടെ പറഞ്ഞിരിക്കുന്നു? അപ്പൊ അണ്ണു പരമായിട്ട് എടുക്കുന്ന എവിടെ? അതാണ് പറയുന്നത്. അവിടുത്തെ വൃത്തിയിലാ പറയുന്നിരിക്കുന്നത് അത്രയുമാണ് പരേണ നകാരേണ. അണ്ണിനെ കുറിച്ച് പറയുന്നു. അടുത്ത് മുച്ചു മോചനേ, ഈ ഋകാര ഇത്ത എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കണം. എന്താണ് പ്രയോജനം? ഉഷാദി ദ്വിതാദി ഋത പരസ്വേദേഷു ഉച്ചലേക്ക് എന്തുവരും? അങ്ങ്. അത് ഓർത്തിരുന്നാ നല്ലത്. ഒരു പക്ഷെ ഞാൻ മറന്നു പോയാലും നിങ്ങൾ ഓർത്തിരുന്നാ നല്ലത്. മുച്ച് ലിപ്പ് വീത്ത് ലുപ്പ് സിച്ച് കൃത് കീത് പിശാം നും സാത്സേപരി. ഈ ധാതുക്കളെല്ലാം അവിടെ വരുന്നുണ്ട്. അടുത്ത് വരുന്ന ഇതൊക്കെയാണ്, അതുകൊണ്ട് അതിനെ കുറിച്ച് വിഷമിക്കണ്ട. മുച്ച് വരുന്നുണ്ട്, ലിപ്പ് വരുന്നുണ്ട്, വിതു വരുന്നുണ്ട്, ലുപ്പ് വരുന്നുണ്ട്, സ്വിച്ച് വരുന്നുണ്ട്. വിത്ത് ധാരാളമുണ്ട്. വ്യക്തിരൂപം വിതർ ഞാനേ വിന്ദേർ വിധ വിചാരണേ വിദ്യതേ വിധ സത്തായ വിദ്യലാഭേജ വിന്ദതി. വേത്തിരൂപം ഇതേർ ജ്ഞാനേ വിധ ജ്ഞാനേ എന്ന് വേത്തി എന്ന് ഒരു ഏത് ഗണത്തി വരുന്നു? അദാദി വിന്ദേർ വിദ്യുത വിചാരണേ വിന്ദതേ എന്ന് വരും. എവിടെ വരും? പഠിച്ചില്ല, വരും, പഠിക്കും. വിദ്യതേ വിധ സത്തായ എവിടെ വരുന്നു? ദിവാദി വിദ്യലാഭേജ വിന്ദതി എവിടെ വന്നു? വിദ്യലാഭേജ വിന്ദതി. വിന്ദതി എന്ന് എവിടെ വരും? ഇവിടെ. അങ്ങോട്ട് നോക്കണം, ഇവിടെയുണ്ട് വിന്ദതി. ഒന്നൊഴികെ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മറ്റൊരിടത്ത് വരത്തില്ല. വിദ്യത്തെ എവിടെയും വരത്തില്ല, അവിടെ വരുന്നില്ല. ഷേ മുജാദീന നുമ്മ് വരുന്നു, ഇവിടെ നുമ്മാണ് വരുന്നത്. പിന്നെ അവിടെ വിധാംശകാരൊക്കെ ഒന്നും അതൊന്നും ഇവിടെ വരത്തില്ല. അത് ആ ധാതുവിന് വേണ്ടിയിട്ട്. ഇവിടെ എന്തുകൊണ്ട്? ഇവിടെ വിദ്രുടാണ് ധാതു, അതിന് വിദ്രുലാഭേജ വിന്ദതി അങ്ങനെ രൂപം വരും. വിദ്യതേ വിധ സത്തായ വിധ സത്തായ ഒക്കെ ധാതുക്കൾ വേറെ വേറെയാണ്. ഓരോ ഗണത്തിലും വരുന്നതനുസരിച്ച് ധാതുക്കൾ മാറുന്നു. ഇവിടെ ഇപ്പം വിദ്രുണ്ട്, അവിടെ ഇല്ലല്ലോ. മറ്റിടത്ത് വിധജ്ഞാനെന്നല്ലേ നമ്മൾ പഠിച്ചത്. രൂപം വരില്ലല്ലോ ഒരിടത്തും. നാലും നാല് രൂപങ്ങൾ അവിടേക്ക് ഇത്തിനും എല്ലാം മാറ്റം വന്നു. ഒരു വിദ് പക്ഷേ ധാതുക്കളുടെ ഇത്തും അനുബന്ധമൊക്കെ മാറുന്നതുകൊണ്ട് ഗണം മാറി രൂപങ്ങളെല്ലാം മാറി വരും. അപ്പോ ഇത്രയും ധാതുക്കൾ മുച്ച് ലിപ്പ് വിത് ലുപ്പ് സിച്ച് കൃത് ഖിത് പിച്ച് നും വരുന്നു. ഷേ പരവരിക്കുക എന്ന് വെച്ചാൽ മുച്ച് ഷാ തീന്നിരിക്കുമ്പോ ഷാ പരവരിക്കുന്നുണ്ട്. മുച്ചിന് എന്ത് വരുന്നു? നും വന്നു. മൂ ന ച് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? നശ്ചബ്ദാന്തസ്യ ജലി എന്തുവരുന്നു? അനുസ്വാരം. അനുസ്വാരസ്യ പരസവർണ ഞകാരം വരുന്നു. മുഞ്ചതി മുഞ്ചത ത്യജിക്കുക എന്നർത്ഥം. ആത്മനിയോഗത്തിൽ മുഞ്ചസേ മുഞ്ചേ മുഞ്ചേ മുഞ്ചാവഹേ മുഞ്ചാമ. ഉച്ചരിക്കുക, ഉപേക്ഷിക്കുക, സകർമ്മകമാണ് മോചിക്കുന്നു. കർമ്മമാണ് എന്ത് മോചിക്കുന്നു? ധനം മുഞ്ചതി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നു. അടുത്തെന്ത് വരുന്നു? ഞെട്ടിൽ വരുമ്പോ മുച്ച് മുച്ച് തരാതി ശേഷം മുമ്മുച്ച് ഗുണം വന്ന് മുമ്മോച്ച മുമ്മുച്ച തുഹു മുമ്മുച്ചു. ചാന്തത്തിൽ രണ്ട് ഏതൊക്കെയാണ്? പച്ചമുച്ചരിച്ചു പച്ച വിച്ഛസിച്ച ഷട്ട് അനട്ടായതുകൊണ്ട് എന്ത് വരുന്നു? നിത്യമായിട്ടിവിടെ ഇട്ട് വരുന്നു മുമ്മോച്ചിത്ത മുമ്മുച്ച തുഹു മുമ്മുച്ച മുമ്മോച്ച മുമ്മുച്ചീവ മുമ്മുച്ചീവ. ആത്മനിയോഗത്തിൽ ഇവിടെ എന്താ വരാത്തത്? ലുട്ടിൽ വരുമ്പോ മൂച്ച് താഴിട്ട് ഇട്ട് ഇട്ട് ഇല്ല. അപ്പോ പൂവന്തൽ വിശ ഗുണം വന്ന് ചകാരത്തിന് എന്ത് വരുന്നു? എന്തുവരുന്നു? മോക് താ. ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായി എന്താണ് മോക്ഷം? ഇവിടുന്ന വരുന്നത് മുക്തി എല്ലാം. എന്തുവരുന്നു? മോക്ഷ്യതി. ചോക്കു മോക്ഷ്യതി മോക്ഷ്യന്തി മോക്ഷ്യസി മോക്ഷ. എന്നാലും തെറ്റ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നെക്കാളും വേഗത്തിൽ. പഠിച്ചിരിക്കുന്നതിന്റെ ഗുണം അതാണ്. പഠിക്കാത്തവർ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണം എന്താ ഇവർ ഈ പറയുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന്. പഠിച്ചവർക്ക് കാര്യം സംഗതി വളരെ എളുപ്പമാണ്. പഠിക്കുന്നതിന്റെ ഒരു ഗുണം, പഠിച്ചു കഴിഞ്ഞാൽ സംഗതി എളുപ്പം. വ്യാകരണം ഒരു പ്രയാസമുള്ളതാണ്. കുറച്ച് ഓർമ്മ കൂടെ വേണം, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ആവശ്യമില്ലാത്തൊക്കെ ചോദിച്ച് തലവേദന ഉണ്ടാക്കാതെ ഇത് തന്നെ ഇവിടെ ആകെ തലവേദനയായിട്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് അതൊക്കെ ഇതിൽ തന്നെ. അടുത്തെന്ത് വരുന്നു? അടുത്ത് അവിടെ എന്താണ് ഒരു അവിടെ ആശില്ലെങ്കില് സ്വീട്ട് സുട്ടുത്ത ലിംഗ് സുജാത്മനേഷോടെ വരൂ. എന്താണ് എന്റെ അടുത്ത് ഇവിടെ ജലാതി ലിംഗുണ്ടോ? ആ ഇത് അനട്ടാണ്. അനട്ടായതുകൊണ്ട് ജലാതി ഉണ്ട്. അതുകൊണ്ട് എന്ത് വരുന്നു? കൊത്തുവം വന്നു മുക്ഷിഷ്ട ലുങ്ങിലെ സൂത്രം വരുന്നു. ആണോ അത് പറഞ്ഞിട്ടാ തുടങ്ങിയത്? ഉഷാദി ദ്വിജാദി ഋത ഞാൻ മറന്നു പോകുന്നുള്ള ഒരു പേടിയുണ്ടാണ് ആദ്യമേ പറഞ്ഞത്, മുൻകൂർ ജാമ്യം. എന്നിട്ടും നിങ്ങളത് മറന്നു. അതെ, ഞാൻ മറന്നു പോയാലോ ഒന്ന് പേടിച്ചിട്ട് ആദ്യം പറഞ്ഞത്. പക്ഷെ എന്ത് പറ്റി? എന്നിട്ട് തെറ്റിച്ച് അമുച്ചത്ത് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? നിത്തായുണ്ട് അമുച്ചത്ത് അമുച്ചൻ അമുച്ചഹ അമുച്ചത്തം അമുച്ചത്ത അമുച്ചം ആമോച്ച്. അവിടെ എന്ത് വരും? ആത്മനിയോഗത്തിൽ താഴ്ത്തിരിക്കുന്നിടത്ത് വരൂ. ആ സ്വിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സ്വിച്ച് ലോപിക്കും. ആമോച്ച് ത എന്ത് വരുന്നു? അമുക്ത. ആമോച്ച് ത കുത്തു വന്നിട്ട് അമുക്ത. ആമോച്ച് സ അമുക്ഷ സ്വിച്ച് ആദാം അമുക്ഷാദാം അമുക്ഷതവരും അമുക്ഷന്ത വരുവോ? എന്തുകൊണ്ട് അമുക്ഷ എന്താ വരുന്നില്ല? ഉണ്ടല്ലോ അമുക്ഷ എന്താന്ന് ഒന്നുകൂടി. എന്തുകൊണ്ട്? ആ അകാരമില്ല. ആത്മനേപദേശു അനത അമുക്ഷ അമുക്ത അമുക്ഷാദാം അമുക്ഷത അമുക് വീണ്ടും സ്വിച്ചിൽ വെച്ചിരുന്നു വരുന്നു അമുക്ത മുക്ഷാധാം ആമൂച്ച് സ്വിച്ചിന് ധിജ പോയി ധ്വം വന്നിരിക്കുന്നിടത്ത് ചകാരത്തിൽ കുത്തും താവുന്നു ജലാഞ്ചി വന്നിട്ട് അമുഗ്ധ്വം അടുത്ത് അമുക്ഷി അമുക്ഷ വഹി അമുക്ഷ അടുത്ത് ഈ പറഞ്ഞ മുച്ചാദികളിൽ ഓരോരോ ധാതുവായിട്ടാണ് ഇവിടെ പറയുന്നത്. മുച്ചു കഴിഞ്ഞു അടുത്തു വരുന്നത് ലുപ്രലുച്ഛേദനേ. മുമ്പേ പറഞ്ഞിരിക്കുകയാണ് ലളിതത്ത് വന്നുകൊണ്ടെന്നവരും സമയത്ത് തെറ്റിക്കരുത്. അപ്പൊ എന്ത് വരുന്നു? ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ലൂപ്പ് നുമ്മന്ന് നഷ്ടമതി അനുസ്വാര സി പരസവർണ വരുമ്പോ ഇവിടെ എന്ത് വരും? പരം ഏതാണ്? അതിന്റെ സവർണം ലുംബതി അനീതഹാലായ കിങ്തി പ്രകാരം ഇവിടെ നഗാരം ലോപിച്ചുകൂടി. മറന്നുപോയോ? അനീതഹാലായ കിങ്തി കിത്തോ കിത്തോ ഏതായാലും മതി. വിധാന സാമർഥ്യ ലോപിച്ചുപോയാ പിന്നെ വിധിച്ചതിന് പ്രയോജനമുണ്ട്. ലോപിച്ചുപോയി കഴിഞ്ഞു അനിദിത്താണ് ഇവിടെ. ഇതിത്തല്ലോ ഫലന്താന ഉദായത നകാരത്തിന് ലോകം വരാം. കിത്തങ്ങിത്തിരിക്കുന്നു അതിവിടെ പ്രവർത്തിക്കുന്നില്ല. വിധാന സാമർഥ്യ ഇപ്പൊ എന്ത് വരുന്നു? ആ ലുപ്പ് ലുപ്പ് കലാശേഷ ലു ലുപ്പ് ലുലോപ ലുലുപ്പത്തുഹു ലുലുപ്പുഹു ലുപ്പ് പാന്തത്തിലേക്കണ എന്നിട്ട് അക്ഷിപ്പിച്ചുപ്പ് തപ്പ് തിപ്പ് വന്നോ? അതിൽ വന്നോ ഇത്? ലുപ്പ് വന്നു, ഒന്നെങ്കിൽ അനട്ട്. പക്ഷെ അവിടെ ഇട്ട് വന്നിട്ട് എന്തുവരും? ലുലോപിത ലുലുപതഹു ലുലുപ ലുലുപ ലുലുപിവ ആത്മനിപദം ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ലോപിഷ്യതി വരൂ, ഇട്ടുണ്ടോ? ലോട്ട് ലുപതു എന്നാണോ? ലുംബതു ലുംബദാം ലുംബന്തു ലുംബ ലുംബദാ ലുംബദം ലുംബദ ലുംബാനി ലുംബാവ ലുംബാമ ലുംബദേ ലുംബേ ലുംബദാം ലുംബേദാം ലുംബന്ത് ലുംബസ ലുംബേദാം ലുംബന്ധം ലുംബൈ ലുംബാവഹൈ ലുംബാമ. ഈ ലുപ്പിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ശബ്ദം ഉണ്ടായത്. ഏത് ശബ്ദം? ലോപഹ എന്ന് പറയുന്നു. അടുത്ത് ലങ്ങില് അലുപത് അലുംബത് അലുംബത് അലുംബത് അലുംബത്. ഈ മലയാളത്തിൽ അലംബനം എന്ന് പറയുമല്ലോ, ഇതിൽ നിന്നുണ്ടായതാണ് ലുംബേതപശ്യമകൃത്യം. നിങ്ങൾ പഠിച്ചിട്ടില്ല, കോട്ടെ. അടുത്ത് ലുംബേത അവിടെ ഒന്നും വരുന്നില്ല, എന്തുകൊണ്ടാണ്? ഇവിടെ കിത്ത് വരുമോ? കിത്താവോ? ജലാദിയായോണ്ട് കിത്താവും. ഇപ്പൊ എന്തൊരു ലുപ് ലുപ് സീഷ്ഠ ലുപ് സീഷ്ഠ നിങ്ങൾ വരുമ്പോ എന്തുവരുന്നു? ഉഷാദിദ്ദാദിസു ആ ലൂപ്പ് അഭിനയത്തിൽ ആ ലൂപ്പ് താന്നിരിക്കുമ്പം ചില ചൊല്ലി അലുപ്ത അലുപ്താതാം അലുപ്സത അലുപ്ത അലുപ്സത ആലുപ് ധ്വം എന്ത് വരുന്നു ഇവിടെ? ജസ്തും അലുബ് അലുബ് അലുപ് അലുപ്സ് അല്ലെങ്കിൽ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.